അധ്യായം 97. അൽ ഖദർ, മക്കയിൽ അവതരിച്ചത്. ഖദർ എന്നാൽ നിർണയം എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആൻ അവതീർണമായ രാത്രിയെ അഥവാ നിർണയത്തിന്റെ രാത്രിയെ സംബന്ധിച്ച് വിവരിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. തീർച്ചയായും നാം ഈ ഖുർആനിനെ നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. നിർണയത്തിന്റെ രാത്രി എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ? നിർണയത്തിന്റെ രാത്രി 1000 മാസത്തേക്കാൾ ഉത്തമമാകുന്നു. മലക്കുകളും ആത്മാവും അവരുടെ രക്ഷിതാവിന്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങിവരുന്നു. പ്രഭാതോദയം വരെ അത് സമാധാനമത്രേ.